ഇതൊക്കെ അടയാളം എന്ന് പറയുന്നത് തുടക്കം. തുടക്കം അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീട് പിന്നീട് അതിനൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ വന്നു, മന്ത്രങ്ങളും തന്ത്രങ്ങളും. പിന്നീട് പിന്നീട് അതിനെ മഹത്വപ്പെടുത്താൻ കൂട്ടിച്ചേർത്താണ് യജ്ഞോപവീതം തന്നെ. പിന്നെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ഇവർക്കെല്ലാം വന്നു, അതിനോട് മന്ത്രങ്ങൾ വന്നു, അനുഷാചാരങ്ങൾ വന്നു. അതൊക്കെ പിൽക്കാലത്ത് വന്ന മാറ്റങ്ങൾ. ദണ്ഡ്, ത്രിദണ്ഡം, പിന്നെ ഏകദണ്ഡം, പിന്നെ ദണ്ഡ് ഉപേക്ഷിക്കുന്നു. ഇതൊക്കെ സ്മൃതികളിൽ പലതരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു തരത്തിലല്ല. ഓരോരോ സ്മൃതികളും നോക്കി ഓരോ തരത്തിൽ പറഞ്ഞിരിക്കും. പിന്നെ ദേശാചാരങ്ങൾ ഓരോ സ്ഥലത്തും, ഒരു ദേശത്ത് ഒരു രീതിയിലാണെങ്കിൽ വേറെ തരത്തിൽ, വേറെ സ്ഥലത്ത് വേറെ രീതിയിലായിരിക്കും, എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല. പരമഹംസ എന്ന് പറയുന്നവർ തന്നെ ദണ്ഡമുള്ളവരുണ്ട്, ദണ്ഡില്ലാത്തവരുണ്ട്. ദണ്ഡ് ഉപയോഗിച്ചിട്ട് അതിന് ഒരുപാട് പൂജയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇപ്പം ശങ്കരാചാര്യന്മാരൊക്കെ പരമഹംസരെന്നവർ പറയുന്നത്, പക്ഷെ അവർ ദണ്ഡ് ഉപയോഗിക്കുന്നു. പിന്നെ വടക്കേ ഇന്ത്യയിലൊക്കെ ഉള്ള ദശനാമി സമ്പ്രദായം, അവർ സാധാരണ ദണ്ഡ് ഉപയോഗിക്കാറില്ല. അങ്ങനെ പല രീതികളാണ്, കൃത്യമായി ഇന്നതെന്ന് പറയാൻ പറ്റില്ല, പല പല തരത്തിൽ കാണുന്നുണ്ട്. പിന്നെ ഓരോരോ ആചാര്യന്മാർ പ്രാദേശികമായിട്ട് ഓരോരോ സന്യാസ സമ്പ്രദായങ്ങൾ ഏർപ്പെടുത്തി. ഇവിടെ ഒരു സന്യാസമുണ്ട്, കേരളത്തിൽ തന്നെ പല ആശ്രമങ്ങളിൽ പല സമ്പ്രദായങ്ങളുണ്ട്, പ്രാദേശികമായി ഏർപ്പെടുത്തുന്നതാണ്. ചിലപ്പോൾ അതിന് പഴയ രീതികളുമായിട്ട് കുറച്ച് സാമ്യത കാണും, ചിലപ്പോൾ വ്യത്യാസം കാണും. ഇപ്പോൾ അത് കൃത്യമായതൊന്നും ഇങ്ങനെ എന്ന് നിർവചിക്കാൻ പറ്റില്ല. ചില പൊതു സ്വഭാവമുണ്ട് അതിലിവിടെ. നമ്മൾ ചർച്ച ചെയ്യുന്നത് പഴയ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് നിലവിലിരിക്കുന്ന എന്താണ്, പ്രത്യേകിച്ചും അദ്വൈതികളുടെ ഈ അദ്വൈതവും യോഗ സമ്പ്രദായങ്ങളും കൂടെ കൂടിച്ചേർന്നത് എങ്ങനെയാണ്. അത് അദ്വൈതത്തിൽ യോഗ സമ്പ്രദായത്തെ വ്യക്തമായി കൂട്ടിച്ചേർക്കുന്നതാണ് ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം എഴുതിയ ഭാമതികാരനാണ്. ഭാമതികാരൻ യോഗസൂത്രങ്ങളെല്ലാം ചേർത്ത് സമാധിയിലൂടെയാണ് ജ്ഞാനം ഉണ്ടാകേണ്ടത് എന്ന് സമർത്ഥിച്ച ആളാണ്. പിന്നെ വരുന്നത് യോഗവാസിഷ്ഠം. യോഗവാസിഷ്ഠത്തിലാണ് യോഗത്തെയും തത്വജ്ഞാനത്തെയും വീണ്ടും കൂട്ടിച്ചേർത്തത്. അതിൽ തത്വജ്ഞാനവും യോഗവും രണ്ടും മാർഗമുണ്ടെന്നെല്ലാം പറയും, അതും പറയും. ചിത്തനാശത്തിന് രണ്ടു വഴിയാണ് വെച്ചാൽ അവർക്ക് അത് വാസിഷ്ഠത്തിൽ തന്നെ പറയുന്നുണ്ട്, തത്വജ്ഞാനം മതി, അല്ലെങ്കിൽ എന്താണ് യോഗം കൂടെ വേണം. യോഗത്തിലൂടെ നിരവികൽപ്പ സമാധിയിൽ എത്തിച്ചേരണം. ഈ രണ്ട് വർഷവും പറയുന്നുണ്ട്, പറഞ്ഞാലും പ്രാധാന്യം കൊടുക്കുന്നത് യോഗത്തിനാണ്. കാരണം അത് പിന്നെ വാസിഷ്ഠ പറയുന്നത്. അതൊരു വ്യക്തികളുടെ ഇതാണ്. ചിലർക്ക് തത്വജ്ഞാനം മതിയെന്ന് തോന്നും, ചിലർക്ക് അത് പറ്റാതെ വരും. ചിലർക്ക് യോഗം മതിയെന്ന് തോന്നും, ചിലർക്ക് യോഗം പറ്റാതെ വരും. അങ്ങനെ അധികാര ഭേദം അനുസരിച്ചാണ് ഇത് രണ്ടും വരുന്നത് എന്നുള്ളതാണ്. അപ്പം യോഗത്തെക്കുറിച്ച്, അതും യോഗം എന്ന് പറയുമ്പോൾ ഇവിടെ പതഞ്ജലിയുടെ യോഗമാണ്, മറ്റ് കടയോഗം അത് തോന്നുന്നില്ല. ഇവരെല്ലാം സ്വീകരിച്ചിരിക്കുന്നത് പതഞ്ജലിയുടെ യോഗമാണ്. അപ്പോൾ ആ പതഞ്ജലിയുടെ യോഗം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വരുമെന്നാണ് അവരുടെ അഭിപ്രായം. അതിപ്പോൾ ഇവരാരും തന്നെ, പിന്നെ അത് ഏറ്റവും പ്രാധാന്യം കൊടുത്തത് വിദ്യാരണ്യസ്വാമി, പഞ്ചദേശീയ ജീവൻ മുക്തി വിവേകം, ബൃഹദാരണ്യ, വാർത്തികസാരം, ഇങ്ങനെയൊക്കെ പ്രധാന കൃതികളിലെല്ലാം സമാധി സമാധി എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുത്തത്. വിദ്യാരണ്യസ്വാമി കൂടുതലും ഇത് വ്യാഖ്യാനിക്കുന്നത് വാസിഷ്ഠത്തിനനുസരിച്ചിട്ടാണ്. ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്നത് ഭാഷ്യകാരൻ ഖണ്ഡിച്ചാണ്, അത് ഇവരാരും സ്വീകരിക്കുന്നില്ല. യോഗം ഭാഷ്യകാരൻ്റെ തന്നെ, ഭാഷ്യകാരൻ അതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എന്നാണ്. ഭാഷ്യകാരന് യോഗത്തെക്കുറിച്ച്, യോഗ പിന്നെ ശാസ്ത്രത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു, യോഗശാസ്ത്രത്തെ പരാമർശിക്കുന്നുണ്ട്. പക്ഷെ മുക്തിക്ക് ചിത്തവൃത്തി നിരോധം സഹായിക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ചിത്തവൃത്തി നിരോധം എന്ന് പറയുമ്പോൾ പതഞ്ജലിയുടെ ചിത്തവൃത്തി നിരോധമാണ്, അത് പോരാ എന്ന് പറയുന്നു. അത് മറ്റ് ശാസ്ത്രങ്ങളിൽ പറയുന്നതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനെ നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ ഇവരത് കൂട്ടിച്ചേർത്തത് ഒരു യോഗത്തിൻ്റെ സ്വാധീനം അവർ വന്നതുകൊണ്ടാണ്, പിന്നീട് വന്ന ആൾക്കാരുടെ. അതിൽ വിദ്യാരണ്യസ്വാമിയൊക്കെ അതിന് പോകാൻ പ്രധാന കാരണം വാസിഷ്ഠമാണ്. വാസിഷ്ഠത്തിലെ യോഗത്തെക്കുറിച്ച്, യോഗഭൂമികളെക്കുറിച്ചൊക്കെ ഒരുപാട് വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് അതിനെ വിമർശിക്കുന്നവരുണ്ട്. പിൽക്കാലത്ത് വന്ന അന്ധവീതികൾ പലരും അതിനെ ചോദ്യം ചെയ്യുന്നു, അത് ശരിയല്ല. കാരണം അതിനെ ചോദ്യം ചെയ്യുന്നവർ പറയുന്ന ഒരു കാരണം, ഇപ്പം യോഗം, യോഗത്തിൽ ഒരു കാര്യം പറയുന്നതാണ് എന്ത്, സ്വച്ഛന്ദം മൃത്യു, താൻ ആഗ്രഹിക്കും മരിക്കുക, യോഗത്തിലൂടെ സാധിക്കുമെന്നാണ് പറയുന്നത്. യോഗ ശക്തിയിലൂടെ ഒരാൾക്ക് പ്രാണനെ ധരിക്കാം. അതിനെക്കുറിച്ച് ഭാഷ്യകാരനും പറയുന്നുണ്ട്. ഭാഷ്യകാരൻ പറയുന്നത് അത് ഉപാസകനെ സംബന്ധിച്ചാണ്, തത്വജ്ഞാനിയെ സംബന്ധിച്ചല്ല. ഉപാസകൻ അവസാന സമയത്ത് പ്രാണനെയെല്ലാം ഹൃദയത്തിൽ ഏകാഗ്രമാക്കി ഈ സുഷുമ്നയിലൂടെ പോയി നേരെ ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നു എന്ന് ഭാഷ്യകാരൻ പറയുന്നുണ്ട്. അത് ഉപാസകനെ സംബന്ധിച്ചാണ്. തത്വജ്ഞാനിയെ സംബന്ധിച്ച് തത്വജ്ഞാനിയുടെ പ്രാണൻ ഉത്ക്രമിക്കുന്നില്ല, അതുകൊണ്ട് അവിടെ തത്വജ്ഞാനിക്ക് യോഗാഭ്യാസത്തിൻ്റെ കാര്യം പറയുന്നില്ല. മരണസമയത്ത് ഹിരണ്യഗർഭ ഉപാസന പോലെയുള്ള ഉപാസനകളെന്ന് പറഞ്ഞാൽ വൈദിക ഉപാസനകൾ, വേദത്തിൽ പറയുന്ന ഉപാസനകൾ, അതിൻ്റെ ഫലമെന്ന് പറയുന്നത് മരണശേഷം ഹിരണ്യഗർഭ ലോകത്ത് പോകാം, അങ്ങനെ ഒരു ലോകമുണ്ടെന്നും വേദത്തിലാണ് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് മുക്തി, അങ്ങനെയൊക്കെ പറയുന്നു. അതിനാണ് ക്രമമുക്തി എന്ന് പറയുന്നത്, അവിടെ ചെന്നിട്ട് മുക്തരാകും. കൽപ്പത്തിൻ്റെ അവസാനം അതിന് ഭാഷകാരൻ പറയുന്നുണ്ട് ഇങ്ങനെ പോകാമെന്ന്. പക്ഷെ തത്വജ്ഞാനിക്കത് പറയുന്നില്ല. ഇങ്ങനെയുള്ള ഒരു മുക്തിയെക്കുറിച്ച് പറയുമ്പോൾ വിദ്യാരണ്യ സ്വാമി പറയുന്നത് അതെങ്ങനെ സാധിക്കും, കാരണം അതൊക്കെ പണ്ടുള്ള ആൾക്കാർ സാധിച്ചിട്ടുണ്ട്, ഇപ്പോൾ നമ്മളെപ്പോലെയുള്ളവർക്കൊന്നും അന്ന് സാധിക്കില്ലെന്നാണ് ആര് പറയുന്നത്? വിദ്യാരണ്യ സ്വാമി. വിദ്യാരണ്യ സ്വാമിയുടെ കാലത്ത് സാധിച്ചില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ സാധിക്കണം? വിദ്യാരണ്യ സ്വാമിയുടെ കാലം എന്ന് പറയുന്നത് 14-ാം നൂറ്റാണ്ടെന്നാണ് പറയുന്നത്. ആ കാലത്ത് പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധിക്കില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഉദ്ധാരകനോ ആരോ ഒക്കെ അങ്ങനെ പോയതായി പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ കാലത്തൊന്നും ഒന്നും സാധിക്കില്ലെന്നാണ് പറയുന്നത്. അതിന് കാരണം പറയുന്നത് എന്താണ്? നമ്മളൊക്കെ അല്പായുസ്സാണ്. അല്പായുസ്സുള്ള ആൾക്കാർ ഇതൊക്കെ എപ്പോഴാണ് സാധിക്കുന്നത്? ഇതൊക്കെ ചെയ്തു വരുമ്പം തന്നെ കാലം പോകും. സതു ദീർഘകാല നൈരന്തര്യ സത്കാരാസയ വിധോ ദൃഢഭൂമി എന്ന് പറയുന്ന ദൃഢഭൂമിയിൽ, പതഞ്ജലി പറയുന്ന ദൃഢഭൂമിയിൽ ഒരു ജന്മം കൊണ്ട് എത്തണമെന്നില്ല. ഈ ജന്മം ഒരാൾ അഭ്യസിച്ചു, കുഴപ്പമില്ല, അടുത്ത ജന്മം പിന്നെ അതിൻ്റെ അടുത്ത ജന്മം അങ്ങനെ. പക്ഷെ ഇവരെ അദ്വൈതികൾ പറയുന്ന അങ്ങനെയല്ല, അത് ഈ ജന്മത്തിൽ തന്നെ സാധിക്കേണ്ട യോഗമാണ് ഇവിടെ പറയുന്നത്, അദ്വൈതി പറയുന്നു. അതിനോടാണ് ചിലർക്ക് ദീർഘകാലം ചെയ്യേണ്ട യോഗം എങ്ങനെ ഒരു ജന്മം കൊണ്ട് സാധിക്കും എന്നാണ് ചോദിക്കുന്നത്. അതിന് വിദ്യാരണ്യ സ്വാമി പറയുന്നത് കൃതോപാസ്തി അകൃതോപാസ്തി, അങ്ങനെ രണ്ട് തരത്തിൽ അധികാരികളുണ്ട്. മുമ്പ് ഉപാസനകളെല്ലാം ചെയ്ത് നല്ല പക്വത വന്നവർക്ക് ഈ ജന്മത്തിൽ പെട്ടെന്ന് തന്നെ സാധിക്കാം എന്നാണ്. പക്ഷേ സ്വച്ഛന്ദം എടുത്തതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സ്വാമി എന്നെ പറയുന്നു അതൊന്നും ഇന്നത്തെ കാലം സാധിക്കില്ല. അപ്പം അങ്ങനെ പല അഭിപ്രായമാണ് പറയുന്നത്. പതഞ്ജലി പറയുന്നത് എന്താണ്? ദീർഘകാലം അഭ്യസിച്ചു കഴിഞ്ഞാൽ അല്പായുസ്സായ മനുഷ്യർ ദീർഘകാലം ഇങ്ങനെ അഭ്യസിക്കും. ഈ ദീർഘകാലം എന്ന് വെച്ചാൽ എത്ര കാലം? അതൊക്കെ അതിന് അത് ശരിയാകത്തില്ല എന്ന് പറയുന്നവരുടെ പ്രശ്നമാണ്. ഇവിടെ അദ്വൈതികൾ അതിനെ യോഗത്തെ യോജിപ്പിക്കുന്നത് പരമഹംസന്മാർ, അതായത് വിവിധിഷാ സന്യാസികൾ, അറിയാൻ വേണ്ടി, തത്വത്തെ അറിയാൻ വേണ്ടി വീടൊക്കെ ഉപേക്ഷിച്ച് സന്യസിക്കുന്നു പരമഹംസൻ എന്ന് പറയുന്നു. പരമഹംസന്മാരിൽ തന്നെ ചിലർ ഇതുണ്ട്, ഉള്ളവരുണ്ട്, നേരത്തെ പറഞ്ഞു ഇല്ലാത്തവരുണ്ട്. അവർ ശ്രവണം മനനം നിധ്യാസനം, ഏതെങ്കിലും ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് എന്താണ് ആത്മതത്വം അതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി അവർക്ക് തത്വനിശ്ചയം ഉണ്ടാകും. അങ്ങനെ തത്വനിശ്ചയം വന്നവനാണ് പരമഹംസൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തത്വം നിശ്ചയം വരുമ്പോൾ എങ്ങനെ എന്താണായാലും മനസ്സിലാക്കുന്നത്? താൻ ശരീരമല്ല, ആത്മാവാണോ? ഈ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്ന നിത്യമായ ആത്മാവാണോ? അല്ലെങ്കിൽ ഇതെല്ലാം ആത്മാവാണോ? അങ്ങനെയും ധരിക്കാം, രണ്ടും സമ്മതമായ കാര്യമാണ്. അസ്ഥി ചേത് സദ്ഘനം സർവം, മാസ്തി ചെയ്ത് അസ്ഥി ചിദ്ഘനം സർവം, അസ്ഥി ചെയ്ത് സദ്ഘനം എന്നാണ്. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സത്താണ്, അല്ല ഇതൊന്നും ഇല്ല, ഇതൊക്കെ അസത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന എന്താണോ ചിത്താണ്. ഈ രണ്ട് പക്ഷവും അംഗീകരിക്കുന്നുണ്ട്, അദ്വൈതത്തെ സംബന്ധമായ കാര്യമാണ്. ആ തത്വത്തിൽ നിശ്ചയം വരിക, നിശ്ചയം വരിക എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ എന്താ? അജ്ഞാനം സംശയം വിപരീതമൊന്നും ഉണ്ടാകാതിരിക്കും. ഇതാണ് നിശ്ചയം എന്ന് പറഞ്ഞത്. ഇപ്പം തത്വബോധം എന്ന് പറഞ്ഞാൽ തത്വനിശ്ചയം, സമ്യജ്ഞാനം. ഇത് സമാധി പ്രക്രിയയിൽ സ്വീകരിക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ ഒരാൾക്ക് നിശ്ചയം വന്നു കഴിഞ്ഞാൽ അറിയുന്നത് എന്താണ്? താൻ ശരീരമല്ല ആത്മാവ്, ആത്മാവിന് ജന്മവുമില്ല മരണവുമില്ല, ആത്മാവ് ജനിക്കുന്നില്ല മരിക്കുന്നില്ല. ഇപ്പം തനിക്ക് പൂർവ്വജന്മങ്ങളുമില്ല ഭാവി ജന്മങ്ങളുമില്ല എന്ന് തന്നെ തത്വനിശ്ചയത്തെ അറിയുന്നു. എന്തുകൊണ്ട്? താൻ നിത്യമുക്തനാണ്. നിത്യമുക്തനാണെന്ന് അറിയുന്നു. അപ്പോൾ ജന്മങ്ങളില്ലല്ലോ, ജന്മമെല്ലാം ഈ ശരീരത്തിൻ്റെ വികാരങ്ങളാണ്. അത് ജന്മമൊന്നും സംഭവിച്ചിട്ടുമില്ല, ഇനി സംഭവിക്കാനും പോകുന്നില്ല. നിത്യമുക്തനാണെന്നറിയുന്നു, അതിൽ നിശ്ചയം വരും. ഇതിനാണ് സമ്യജ്ഞാനം എന്ന് പറയുന്നതും തത്വനിശ്ചയം എന്ന് പറയുന്നു. ഇത് എല്ലാവരും അംഗീകരിക്കുന്നു. യോഗത്തെ ഇതിനോട് കൂടി ചേർക്കുന്നവരും ഇത് അംഗീകരിക്കുന്നുണ്ട്. തത്വനിശ്ചയമാണ് ആദ്യം വേണ്ടതെന്ന് പറയുന്നു. അത് ശ്രവണ മനന നിധ്യാസനങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഈ തത്വനിശ്ചയത്തെയാണ് ഭാഷ്യകാരനും പറയുന്നു, സമ്യജ്ഞാനം. അപ്പോൾ തനിക്ക് ജന്മമില്ല എന്നറിഞ്ഞാൽ പിന്നെ ജന്മത്തെ ഒഴിവാക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജന്മമില്ലല്ലോ, പിന്നെ എന്തിനോ ഇല്ലാത്തതിനെ ഒഴിവാക്കുന്നു. രജ്ജുവിലെ സർപ്പത്തെ ആരും തള്ളിക്കൊല്ലാൻ ശ്രമിക്കും, ആരെങ്കിലും എൻ്റെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ അതിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ സ്വരൂപമാണ് മുക്തി എന്ന് പറഞ്ഞാൽ പിന്നെ മുക്തിക്ക് പരിശ്രമം വേണ്ട, അത് കൃതകൃത്യനായിത്തീരുന്നു. ഇങ്ങനെ ഒരു തത്വജ്ഞാനത്തിൽ ഒരാൾക്ക് നിശ്ചയം ഉണ്ടെങ്കിൽ അത് മതി എന്നുള്ളതാണ്. മുക്തിക്ക് അത് മതി. ഇത് രണ്ടു കൂട്ടരും അംഗീകരിക്കുന്നുണ്ട്. സമാധി പ്രക്രിയയെ സ്വീകരിക്കുന്നവരും സമ്യജ്ഞാനത്തെ അല്ലെങ്കിൽ തത്വബോധത്തെ അംഗീകരിക്കുന്നു. രണ്ടുപേരും ഇത് സ്വീകരിക്കുന്നു, ഇത് മതി മുക്തിക്ക്. ഇതൊരു സമാധിയുടെ ആവശ്യം വരുന്ന എവിടെയാണ്? വിദ്യാരണ്യസ്വാമി പോലെയുള്ളവർ പറയുന്നു, പ്രത്യേകിച്ച് വിദ്യാരണ്യസ്വാമി പറയുന്നത് അങ്ങനെ. തത്വനിശ്ചയം വരുന്ന ഒരാളിന് അയാൾ മുക്തനായി കഴിഞ്ഞു എന്ന് വെച്ചാൽ മരണശേഷം അയാൾക്ക് ജന്മമില്ല, അതാണ് നിശ്ചയം. പിന്നെ അയാൾ ജനിക്കുന്നില്ല. അപ്പോൾ ഭാവി ബന്ധനത്തിൽ നിന്നും അയാൾ മുക്തനായി, പൂർവ്വബന്ധനങ്ങളിൽ നിന്നും അയാൾ മുക്തനാണ്. കാരണം അതൊന്നുമില്ല, ഇല്ലാത്തതുകൊണ്ട് തന്നെ മുക്തമാണ്. പിന്നെ ഇയാളിനി മരിക്കുന്നതുവരെയുള്ള കാര്യം ആണ്. ഈ മരണം വരെയുള്ള സംഭവങ്ങളിൽ അയാൾക്ക് ദുഷ്ടദുഃഖം എന്ന് വെച്ചാൽ പ്രത്യക്ഷമായ ദുഃഖത്തെ അനുഭവിക്കേണ്ടി വരും. അതിന് കാരണം എന്താണ് പറയുന്നത്? തത്വജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കും, മറ്റൊന്നിനെയും നശിപ്പിക്കുന്നില്ല. മറ്റൊന്നിനെന്ന് വെച്ചാൽ പ്രാരബ്ധം കൊണ്ട് വന്നു ചേരുന്ന കാമം, ക്രോധം, ഭയം, ഈർഷ്യ, ദമ്പം, ദർപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളെയൊന്നും ഈ തത്വജ്ഞാനം നശിപ്പിക്കില്ല. അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വെളിച്ച ഇരുട്ടിനെയും നശിപ്പിക്കൂ, വേറെ ഒന്നിനെയും നശിപ്പിക്കില്ല എന്ന് പറഞ്ഞു ജ്ഞാനം കൊണ്ടതൊന്നും നശിക്കത്തില്ല. ഇതെല്ലാം ഒരാൾ പ്രാരബ്ധ രൂപത്തിൽ കാണും. അപ്പോൾ തത്വനിശ്ചയം വന്നവനാണെങ്കിലും ഇതുകൊണ്ട് ഉള്ള ചിത്തവിക്ഷേപവും സുഖദുഃഖങ്ങളുമൊക്കെ മരണം വരെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇതൊഴിവാക്കുന്നതിന് പിന്നീട് യോഗാഭ്യാസം എന്ന് വെച്ചാൽ ചിത്തവൃത്തി നിരോധം, അവിടെ ധാരണ, ധ്യാന, സമാധി, സമ്പ്രജ്ഞാത, അസംപ്രജ്ഞാത സമാധികൾ ശീലിക്കും. ഇതാണ് വിദ്യാരണ്യസ്വാമിയുടെ അഭിപ്രായം. അപ്പോൾ അവരെ സംബന്ധിച്ച് തത്വനിശ്ചയം പോരാ എന്നുള്ളതാണ്. തത്വനിശ്ചയം വന്നു കഴിഞ്ഞാലും മനസ്സിലിതൊക്കെ വരുമ്പോൾ അങ്ങനെ ഇല്ലാതെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. അപ്പോൾ ഇത് നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? സമാധി ഇരിക്കണം. സമാധി, ചിത്തവൃത്തി നിരോധം ചെയ്ത് സമാധി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അത് പ്രപഞ്ചഭാനമില്ല, ശരീരത്തിൻ്റെ ഭാനം പോലുമില്ല. പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഉണ്ടെങ്കിൽ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. മനസ്സവിടെ ഉണ്ടെന്നിരിക്കും. അപ്പോൾ സമാധിയിലേക്ക് പോയി കഴിഞ്ഞാലോ ഈ പ്രശ്നമൊന്നുമില്ല. പിന്നെ വരുന്ന സമാധി എന്ന് ഉണർന്നു വരുമ്പോൾ, പിന്നെ സമാധി എന്ന് ഉണർന്നു വരുമ്പം വീണ്ടും അയാൾ എന്ത് ചെയ്യും? ഇതൊന്നും അനുഭവിക്കണ്ടെന്ന് കരുതി വീണ്ടും സമാധിയിലേക്ക്. അതാണ് വരൻ മരിയാൻ വരിഷ്ഠനെന്ന് മൂന്ന് ഭേദം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അയാൾ സമാധിയിലേക്ക് പോയെന്തിനാണ് ഇതൊന്നും അനുഭവിക്കാതിരിക്കുക? എന്നാൽ പിന്നെ സമാധി എന്ന് ഉണർന്നു വന്ന് ഇതൊക്കെ അനുഭവിക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അലസന്മാരെ പോലെ. അലസന്മാരെന്ത് ചെയ്യും? അവർ എണീറ്റൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പണിയൊക്കെ കാണും, എന്നാൽ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കും. ഉണർന്നിട്ട് എണീറ്റാലോ വീണ്ടും പണി വരും, വീണ്ടും ഉറങ്ങും. അപ്പോൾ എങ്ങനെയാണോ അലസന്മാർ നിദ്രയിൽ അഭയം തേടുന്നത്, കർമ്മ വിമുഖത ഉണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഈ ദുഃഖം അനുഭവിക്കാൻ ഉണ്ട, അതൊന്നും വേണ്ട എന്ന് വിചാരിച്ചവർ നിരന്തര സമാധിയിൽ ഇരിക്കാൻ ശ്രമിച്ചുകൊണ്ടേ. അങ്ങനെ ശ്രമിച്ച് ശ്രമിച്ച അവസാനം വൃത്തിശൂന്യനായി മാറുന്നയാളാണ് വരിഷ്ഠനെന്ന് പറയുന്നത്. ഇത് വാസിഷ്ഠത്തിൻ്റെ രീതിയാണ്. ഇതാണ് വിദ്യാരണ്യസ്വാമിയും മറ്റുമൊക്കെ സ്വീകരിക്കുന്നത്. മധുസൂദന സരസ്വതി അദ്വൈതത്തിലെ ആചാര്യന്മാരാണ്. അവർ സമ്യജ്ഞാനത്തെ സ്വീകരിക്കാത്തവരല്ല. അപ്പോൾ അവരിത് കൂടെ കൂട്ടിച്ചേർത്തു പറഞ്ഞ തത്വജ്ഞാനം ഉണ്ടെങ്കിലും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ എന്താണോ പറയുന്നത്, തത്വജ്ഞാനം എന്ന് പറയുന്ന ഒരാൾക്ക് തനിയെ വരുന്നതല്ല, അയാൾ പരിശ്രമിക്കും. പരിശ്രമിച്ചേ ഉണ്ടാവും. ആ ദേശാവിദ്യയെന്നൊക്കെയുള്ള പക്ഷങ്ങളൊക്കെ, ദേശാവിദ്യയും വേണമെങ്കിൽ സ്വീകരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് അദ്വൈതത്തിലെ എന്താണ് പല പല ആചാര്യന്മാരുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ചിസുഖീനും മറ്റും പറയുന്നു, വേണമെങ്കിൽ ലേശാവിദ്യ സ്വീകരിക്കാം. അങ്ങനെ അത് അതിനൊന്നും മുമ്പ് എല്ലാവരും പറഞ്ഞിരിക്കും. ആരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ട്, എല്ലാവരെയും നമുക്കറിയത്തില്ല. വേണ്ടി വന്നാൽ ലേശാവിദ്യ സ്വീകരിക്കാമെന്ന് ഇതൊന്നും ഭാഷകാരൻ ചർച്ച ചെയ്യുന്നതല്ല. അതൊന്നും ഭാഷകാരൻ്റെ അഭിപ്രായത്തെ അതൊന്നും നിൽക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ പലരും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ തത്വജ്ഞാനത്തെ അംഗീകരിക്കുമ്പോഴും വീണ്ടും ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. ഇതിനെന്താ ഒരു പരിഹാരം? അപ്പോൾ അവിടെ വാസിഷ്ഠി പറയുന്നത് ഇതൊക്കെ പുരുഷപ്രയത്നം കൊണ്ട് ഇതിനെയൊക്കെ അതിജീവിക്കണം. അല്ലാതെ പ്രാരബ്ധമെന്ന് പറഞ്ഞ് ഭാഗധേയം കർമ്മമാണെന്ന് പറഞ്ഞ് ഇത് അനുഭവിക്കാൻ പറ്റില്ല. പുരുഷപ്രയത്നം, പുരുഷപ്രയത്നം എന്താണ്? യോഗം. അത് പ്രയത്നസാധ്യമായ കാര്യമാണ്. അപ്പോൾ പ്രയത്നം കൊണ്ട് ഒരാളെന്ത് ചെയ്യുന്നു? യോഗി പ്രയത്നിച്ച് ഇതിനെ പ്രാരബ്ധത്തെ മാറ്റുന്നു, പ്രാരബ്ധത്തെ മാറ്റം വരുത്തുന്നു. പ്രാരബ്ധത്തെ ഇനി അങ്ങനെ മാറുന്നതിനെയും അവിടെ പ്രാരബ്ധമായി സ്വീകരിക്കാം. അതും പറയും വിദ്യാഭ്യാസം. അങ്ങനെ ഒരാൾ ബ്രഹ്മവിദ് വരിഷ്ഠൻ പദവിയിൽ തന്നെ എത്തുന്നു, അത് പ്രാരബ്ധമല്ലേ? അതിന് പ്രാരബ്ധം എന്ന് പറയാം, പക്ഷേ അത് പുരുഷപ്രയത്നത്തിന് അധീനമാണ്. ഒരാളുടെ അധ്വാനം കൊണ്ടാണ് അത് സാധിക്കുന്നത്. അപ്പോൾ അവിടെ പുരുഷപ്രയത്നത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അല്ലാതെ ഇപ്പോൾ തത്വജ്ഞാനം ഉണ്ടായി, ഇനി എന്താണോ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കാം എല്ലാം അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് എല്ലാം പ്രാരബ്ധത്തിന് വിടുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യമില്ല, വീണ്ടും പരിശ്രമിക്കുന്നു. ഇപ്പോൾ അവിടെ പുരുഷപ്രയത്നം കൊണ്ട് ഇതിനെല്ലാം വലിയ പ്രാധാന്യമാണ് വാസിഷ്ഠത്തിൽ കൊടുക്കുന്നത്. പ്രയത്നം കൊണ്ട് ഇതിനെല്ലാം അത് സഞ്ചിതം ആഗാമി. സഞ്ചിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെ കർമ്മങ്ങളില്ല, തത്വജ്ഞാനം കൊണ്ട് തന്നെ അത് പോയി. ഇനി ജന്മത്തിന് ഹേതുവായി കർമ്മങ്ങളൊന്നും സ്റ്റോക്ക് ചെയ്തിട്ടില്ല. പാപം പുണ്യപാപങ്ങൾ അതിനാണ് കർമ്മം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ ചെയ്യുന്നത് ഒന്നും പുതിയ ജന്മത്തിന് കാരണം ആകുന്നില്ല. തത്വജ്ഞാനം ഇല്ലെങ്കിൽ അതെല്ലാം ജന്മത്തിന് കാരണമായി. ഇപ്പോൾ തത്വജ്ഞാനി പറയുന്ന എന്താണ്? ഇതൊക്കെ കൽപ്പനകളാണ്. ഏത് പൂർവ്വജന്മം ഭാവി ജന്മം ഇതൊക്കെ വെറും കൽപ്പനയാണ്, അങ്ങനെയൊന്നുമില്ല. ഒന്ന് സത്യമല്ല. സത്യം എന്ന് പറയുന്നത് എന്താണ്? തനിക്ക് ജന്മവും മരണവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതറിഞ്ഞവന് പിന്നെ ഇതിനെക്കുറിച്ചൊന്നും വ്യാകുലപ്പെടേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഭാഷ്യകാരൻ പറയുന്നത് സമ്യജ്ഞാനം ഒരാൾക്ക് കൃതകൃത്യതയെ സമ്യജ്ഞാനം തന്നെ കൊടുക്കുന്നു. പിന്നെ പുരുഷപ്രയത്നത്തിൻ്റെ ആവശ്യമില്ല. വാസിഷ്ഠത്തിൽ പറയുന്നത് എന്താണ്? വിദ്യാരണ്യ സ്വാമി പറയുന്നത് എന്താണ്? സമ്യജ്ഞാനത്തിന് ശേഷവും പ്രയത്നം ആവശ്യമാണ്. എന്തിന്? ഇതിനു വേണ്ടിയിട്ട്. മുക്തി എന്തായാലും ഓക്കെയാണ്. മുക്തിയെക്കുറിച്ച് യാതൊരു വ്യാകുലതയുമില്ല. മരണം വരെ ഒരാൾക്ക് സുഖദുഃഖങ്ങളൊന്നും അനുഭവിക്കാതിരിക്കണമെങ്കിൽ സമാധി പോയിരിക്കണം. അപ്പോൾ അതിൽ സമ്യജ്ഞാന പക്ഷത്തുള്ളവർ പറയുന്നത് ഇതൊക്കെ എപ്പോൾ നടക്കാനാണ്? ഒരാൾക്ക് എന്ത് ചെയ്യണം? ശമതമാതി സാധനങ്ങളൊക്കെ വരണം, പിന്നെ അയാൾ ഗുരുവിനെ സമീപിക്കണം, അവിടെ ശ്രവണ മനന നിന്ദ്യാസനങ്ങളൊക്കെ ചെയ്യണം, തത്വജ്ഞാനം വരണം. ഇതെല്ലാം വന്നതിന് ശേഷമാണ് ദീർഘകാല നൈരന്തര്യ സത്കാര ആസേവിത ദൃഢഭൂമി എത്തിച്ചേരും യോഗം. അപ്പോൾ ഇയാളുടെ കാലം എത്ര കഴിയും? ധ്യാനസ്വാമി പറഞ്ഞ പോലെ അല്പായുസായ മനുഷ്യർക്ക് ഇതെല്ലാം ഒരു ജന്മത്തിൽ എങ്ങനെ സാധിക്കാൻ പറ്റും? ഇത് പറയുന്നതൊക്കെ ശരിയാണ്, കേൾക്കാൻ കൊള്ളാം. എന്താണോ തത്വജ്ഞാനം വന്നു കഴിഞ്ഞാൽ മുക്തനായി, പിന്നെ ദുഃഖമില്ലാതിരിക്കണമെങ്കിൽ സമാധി ശീലിക്കണമെന്ന് പറഞ്ഞാൽ ഇതിന് കാലം എത്ര വേണം? ദീർഘകാലം കൊണ്ടേ സമാധി സിദ്ധമാകുമെന്ന് പറയുന്നു. ഈ ദീർഘകാലം എത്ര കാലം? ഒരു വർഷം കൊണ്ട് സാധിക്കും. വിദ്യാരണ്യസ്വാമി പറയുന്നുണ്ട് ഒരു വർഷം നിരന്തരം പരിശ്രമിക്കുക. അപ്പോൾ ഒരു വർഷം ഒരാൾക്ക് പരിശ്രമിച്ചാൽ സാധിക്കുമെന്നെന്താ ഉറപ്പ്? സാധിച്ചാൽ തന്നെ എന്ത് വേണം? അതിൽ ദൃഢമായിരിക്കണം. പിന്നെ അത് സാധിക്കുന്നതിനിടയ്ക്ക് വിഘ്നങ്ങൾ വരാൻ പാടില്ല, രോഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. പല പല പ്രശ്നങ്ങളുണ്ട്, അത് പരിശ്രമിക്കുന്ന അനുകൂലമായ സാഹചര്യം വേണം. പിന്നെ അത് പരിശ്രമിക്കുന്നതിന് ഗുരു വേണം അത് ശീലിപ്പിക്കാൻ. പിന്നെ അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഒരാൾക്ക് ഒത്തു വന്നാൽ മാത്രമേ സാഹചര്യം വേണം, പ്രതികൂല സാഹചര്യങ്ങൾ വരാൻ പാടില്ല. ഈ പറയുന്ന തത്വജ്ഞാനത്തിന് ശേഷം, അപ്പോൾ ഇത് തത്വജ്ഞാനം ഒരാൾക്ക് ഈ ജന്മത്തിൽ കിട്ടിയെന്നിരിക്കട്ടെ, അയാൾ പിന്നെ ബാക്കിയുള്ള സമയം തത്വജ്ഞാനത്തിന് വേണ്ടി ആൾ എത്ര സമയം ചിലവാക്കി? അത് പോട്ടെ. പിന്നെ ഈ തത്വജ്ഞാനമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വയസ്സായിപ്പോയാൽ എന്ത് ചെയ്യും? യോഗം എങ്ങനെ ചെയ്യും? അതൊരു പ്രധാന വിഷയമാണ്. തത്വ തുഞ്ഞാനും വന്നു. ഇപ്പോഴത്തേക്ക് തന്നെ ഇയാൾ വയസ്സനായി. പിന്നെ വയസ്സായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇയാൾ ചിത്തവൃത്തി നിരോധനം ചെയ്യുന്നത്? ഇയാൾക്ക് ആസനത്തിൽ ഇരിക്കാൻ പറ്റും, കിടന്നുകൊണ്ടല്ലേ ചെയ്യാൻ പറ്റും? നടുവൊക്കെ നേരെ ഇരിക്കും, ഇപ്പൊ തന്നെ വളഞ്ഞായിരിക്കും. പിന്നെ ഈ തത്വജ്ഞാനം വന്നവർ തന്നെ പൊതുവെ കാണുന്ന എന്താണ്? അവർ ആശ്രമങ്ങളുണ്ടാക്കുന്നു, ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്നു, ലോകസംഗ്രഹ പ്രവൃത്തികൾ ചെയ്യുന്നു. അങ്ങനെ സമാധി ഇരുന്നിട്ട് ഈ പറയുന്ന പോലെ പ്രപഞ്ചബോധം ഇല്ലാതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ? ഇനി ആരെങ്കിലും ഇരിക്കുന്നവർ ഇരിക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. അവർ തത്വജ്ഞാനം കൊണ്ടോ അങ്ങനെ ഇരിക്കുന്നത്? എന്തെങ്കിലും ഡിപ്രഷൻ കൊണ്ടായിരിക്കുന്നതെന്ന് എങ്ങനെ അറിയും? ഡിപ്രഷൻ വന്നാലും ഇരിക്കും. അതെ, പണ്ട് ഇതൊന്നും തിരിച്ചറിയത്തില്ല, ഇതെന്നറിയാം. ഡിപ്രഷൻ ഉള്ളവരും മുറിക്കാത്ത കഥ അടച്ചിരിക്കുന്നു. തത്വജ്ഞാനം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതാകെ ഗുരുമാരാണെന്നാണ് ആര് പറയുന്നത്? സമ്യജ്ഞാനത്തെ കുറിച്ച് പറയുന്നു. പക്ഷെ ശാസ്ത്രങ്ങളിലത് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ തത്വജ്ഞാനം ഉള്ള ഒരാൾ അതിൽ നിശ്ചയമില്ലാതെ വരുമ്പോൾ തത്വജ്ഞാന അതിപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ തത്വത്തെക്കുറിച്ചുള്ള അറിവാണ്. ഇപ്പോൾ എൻ്റെ മുമ്പേ ഇരിക്കുന്നത് സുരേഷാണ് എന്ന് ഞാൻ അറിഞ്ഞു, എനിക്കൊരു സംശയമില്ല. ഇത് മറ്റൊരാളാണോ എന്ന് എനിക്ക് യാതൊരു സംശയമില്ല. ഇതിൻ്റെ ആൾ തന്നെ അത് എന്താണ്? ഇതാണ് തത്വജ്ഞാനം. സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കൃത്യമായി അറിയുന്നു, ഇതാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അവിടെ നിശ്ചയം വരുന്നത്? കാരണം എൻ്റെ ആ വ്യക്തിയെ എനിക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും ഗ്രഹിക്കാം. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്ന ഒരു വിഷയത്തിൽ നിശ്ചയാത്മകമായി ഞാൻ ഒരാൾക്കും ഉണ്ടാകും, ആർക്കും ഉണ്ടാകും. ഇത് പുസ്തകമാണ്, ഇത് ഫോണാണ്, മേശയാണ്, ഇതൊക്കെ ഇതിൻ്റെ തത്വജ്ഞാനമാണ്. അതറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ അജ്ഞാന സംശയ വിവരങ്ങളൊന്നുമില്ല ആ ഒരു കാര്യത്തിൽ. പിന്നെ ഇതിൻ്റെ അകത്തെന്താണ് അത് മറ്റൊരു വിഷയമാണ്, വരുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ഈ മൊബൈലാണെന്നറിഞ്ഞാൽ മൊബൈലിനകത്തുള്ള എല്ലാ കാര്യങ്ങളുടെയും സംശയം തീരും എനിക്ക്, അത് തീരത്തില്ല. ഇപ്പം തന്നെ എനിക്ക് സംശയം വന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ? സംശയം തീരത്തില്ല. പക്ഷേ ഇതാണ് മൊബൈലെന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതീ സംശയമില്ല. എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നത്? ഇത് ഇന്ദ്രിയ സിദ്ധമായൊരു കാര്യമായിരുന്നു. ആ സമയം ഇപ്പോൾ സ്വർഗം എന്ന് കേട്ടു. സ്വർഗമെന്ന് പറയുന്നത് കേട്ടറിവാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് സംശയം വരാം. പഴയകാലത്ത് രാജാക്കന്മാരെല്ലാം സർവസ്വവും ദാനം ചെയ്ത് യാഗങ്ങൾ നടത്തി, എല്ലാവരും ത്യജിച്ച്. അപ്പോൾ അവർക്ക് വിശ്വാസമുള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്താ സമ്പാദിച്ച മുഴുവൻ ദാനം ചെയ്ത് യാഗം ചെയ്യുന്നു. അപ്പോൾ അവർക്ക് വിശ്വാസം വന്നിരിക്കാം. ചിലർ പുരോഹിതന്മാർ പറയുന്ന വാക്കൽ വിശ്വസിച്ച് ചെയ്യുന്നു. നമുക്ക് തന്നെ ഇവിടെ ആൾക്കാർ വന്ന് എന്തു ചെയ്യുന്നു, രസീത് എഴുതുന്നു, അവിടെ അമ്പരത്തി കൊണ്ട് കൊടുക്കുന്നു, പൂജ ചെയ്യുന്നു. വിശ്വാസമുള്ളതുകൊണ്ടാണ് ചെയ്ത് കഴിഞ്ഞാൽ ഫലം ഉണ്ടാകും എന്നവരുടെ വിശ്വാസം. അപ്പോൾ അവർക്ക് ഉറപ്പാണ്, അല്ലെങ്കിൽ ആരെങ്കിലും വെറുതെ കാശ് കളയും. എന്നാൽ സംശയിച്ച് ചെയ്യുന്നവരും കാണും, നടക്കുന്നെങ്കിൽ നടക്കട്ടെ. എന്തായാലും പോയാൽ 50 രൂപയുടെ ഒരു ഗുരു പൂജ കിട്ടിയാൽ 1 കോടി ലോട്ടറി. അങ്ങനെ പറഞ്ഞ് എത്ര പേര് ഉടന്ന് ഗുരു പൂജയും നടത്തി ലോട്ടറി എടുക്കുന്നുണ്ട്. അതിൻ്റെ മുൻവശത്തൊക്കെ ആൾക്കാർ ഇരിക്കുന്നു ലോട്ടറിക്കാർ. അല്ലേ, സംശയത്തിനും ചെയ്യും, ഉറപ്പിച്ചും ചെയ്യും. പ്രത്യക്ഷമായ കാര്യങ്ങളിൽ എങ്ങനെയാണോ നിശ്ചയം സമ്യജ്ഞാനം വരുന്നത്, അതുപോലെ അതീന്ദ്രിയമായ വിഷയങ്ങളിൽ സംശയജ്ഞാനം വരണമെന്നില്ല, ചിലർക്ക് വരാൻ വരാതിരിക്കും. ആത്മാവെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്ന ഒരു വിഷയമല്ല. ആത്മാവെന്ന് പറയുന്നത് തൻ്റെ തത്വത്തെ ബോധിപ്പിക്കുകയാണ്. അതും കേൾക്കുന്നവനെ സംബന്ധിച്ചൊരു കേട്ടറിവാണ്. പിന്നെ അവനവനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചൊക്കെയാണ് മനസ്സിലാക്കുന്നത്. പറഞ്ഞ ഇതാണ് നീയാണ് തത്വമസി എന്ന് പറഞ്ഞാലും അതെന്താ പറഞ്ഞതെന്നൊക്കെ കുറേ ചിന്തിച്ച് അവന് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ മനസ്സിലാകുന്ന ഒരു കാര്യത്തിൽ നിശ്ചയം വരുമെന്നെന്താ ഉറപ്പ്? നിശ്ചയം വരണമെന്നില്ല. ഇനി നിശ്ചയം വന്നെന്നിരിക്കട്ടെ, കുറുപ്പിൻ്റെ ഉറപ്പ് പോലെ ആകാം. എന്ത് ചെയ്യും? അത് മാറിപ്പോ. എന്തേ ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ നമുക്ക് തോന്നും അത് ശരിയാണ്, ചിലപ്പോൾ തോന്നും ശരിയല്ല. രണ്ടും തോന്നാമല്ലോ. ഇപ്പം സുരേഷ് ആള് വെറും പാവമാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നും, ചിലപ്പോൾ തോന്നുമല്ല ആള് അത്ര പാവമൊന്നുമില്ല. മനുഷ്യൻ്റെ മനസ്സിലത് രണ്ടും തോന്നാം ഇല്ലേ? അതുപോലെ ഇതിനെ സംബന്ധിച്ചും തോന്നാം, നിശ്ചയം വരാം സംശയവും വരാം. അപ്പം ചിലർക്ക് നിശ്ചയം ഉണ്ടാകത്തില്ല, ചിലർക്ക് നിശ്ചയം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നിശ്ചയം വരാത്തവർക്ക് വേണ്ടി പിന്നെ എന്ത് ചെയ്യണം? സമാധി അഭ്യസിക്കണം എന്നുള്ളതാണ്. അതാണ് വാസിഷ്ഠത്തിൽ പറയുന്നതാണ്. ചിലർക്ക് തത്വം നിശ്ചയം കൊണ്ട് തന്നെ അവർ കൃതകൃത്യരാകും, അങ്ങനെ കണ്ടിട്ടുണ്ട്. അവർക്ക് തത്വം നിശ്ചയമാണ്, അവർക്ക് പിന്നെ യാതൊരു ആത്മാവിൻ്റെ കാര്യത്തിലോ തൻ്റെ കാര്യത്തിലോ മുക്തിയുടെ കാര്യത്തിലോ ഒന്നും അവർക്കൊരു സംശയമില്ല, അവർ മുക്തർ തന്നെയാണ്. അവർക്ക് ഈ പറയുന്ന ദുഃഖങ്ങളുടെ അനുഭവവും മറ്റു കാര്യങ്ങൾക്കെല്ലാം അവർക്ക് അവരുടേതായ സമാധാനമാണ്. അങ്ങനെ അവർക്ക് അവരുടേതായ എന്ന് വെച്ചാൽ അവർക്ക് പ്രശ്നങ്ങളില്ല. പ്രശ്നങ്ങളുള്ളവർക്കാണ് പിന്നെ പരിഹാരം വേണ്ടത്. ഇതൊക്കെ ശല്യപ്പെടുത്തുന്നു, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടെന്ന് ചിന്തിക്കുന്നവരെന്ത് ചെയ്യും? യോഗത്തിൽ പോകും എന്നാണ് വാസിഷ്ഠത്തിൽ പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് പരമഹംസൻ എന്ത് ചെയ്യുന്നു? തത്വനിശ്ചയത്തിന് ശേഷം യോഗം അഭ്യസിക്കുന്നു. എന്തിനു വേണ്ടി? സമാധിക്ക് വേണ്ടി. അങ്ങനെയുള്ളൊരു സമാധിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്.